யாஹே நீ என் கர்த்தன், யாஹே நீ என் நாதன். നിങ്ങളേക്ക് നോക്കുന്നോർ മർത്യ സൂര്യനെ പോൽ ശോഭിത. യഹേനി എൻ കർത്തൻ, യഹേനി എൻ നാഥൻ, യഹേനി എൻ കർത്തൻ, യഹേനി എൻ നാഥൻ, നിങ്ങളേക്ക് നോക്കുന്നോർ മർത്യ സൂര്യനെ പോൽ ശോഭിത. അവനെ ഭയപ്പെട്ടു സന്മാർഗം ചാലിക്കുന്നോർക്ക് എന്നെന്നും ആനന്ദം, എന്നെന്നും ആശ്വാസം. അവനെ ഭയപ്പെട്ടു സന്മാർഗം ചാലിക്കുന്നോർക്ക് എന്നെന്നും ആനന്ദം, എന്നെന്നും ആശ്വാസം. യഹേനി എൻ നാഥൻ, നിങ്കലേക്ക് നോക്കുന്നോർ മർത്യ സൂര്യനെ പോൽ ശോഭിത. നിൻ ക്ലേശ പ്രതിഫലം നിനക്ക് നിശ്ചയം, സ്വർഗീയ പരുദിസ നിനക്കും അവകാശം. നിൻ ക്ലേശ പ്രതിഫലം നിനക്ക് നിശ്ചയം, സ്വർഗീയ പരുദിസ നിനക്കും അവകാശം. യഹേനി എൻ കർത്തൻ, യഹേനി എൻ നാഥൻ, നിങ്കലേക്ക് നോക്കുന്നോർ മർത്യ സൂര്യനിപ്പോൾ ശോഭിത. നിൻ തലമുറയും ധന്യരായി തീർന്നിടും, യഹേ നിൻ ദാസന്മാർ ഈ വണ്ണം ധന്യന്മാർ. നിൻ തലമുറയും ധന്യരായി തീർന്നിടും, യഹേ നിൻ ദാസന്മാർ ഈ വണ്ണം ധന്യന്മാർ. യഹേനി എൻ കർത്തൻ, യഹേനി എൻ നാഥൻ, നിങ്കലേക്ക് നോക്കുന്നോർ മർത്യ സൂര്യനെ പോൽ ശോഭിത. യഹേനി എൻ കർത്തൻ, യഹേനി എൻ നാഥൻ, യഹേനി എൻ കർത്തൻ, യഹേനി എൻ നാഥൻ, നിങ്കലേക്ക് നോക്കുന്നോർ മർത്യ സൂര്യനെ പോൽ ശോഭിത. യഹേനി എൻ കർത്തൻ, യഹേനി എൻ നാഥൻ, യഹേനി എൻ കർത്തൻ, യഹേനി എൻ നാഥൻ, നിങ്കലേക്ക് നോക്കുന്നോർ മർത്യ സൂര്യനെ പോൽ ശോഭിത. യഹേ யஹெனி.